ഭുവാദി അറിയാവുന്നവർക്ക് ഇനി വരുന്ന ഒന്നും ഒരു പ്രശ്നമേ അല്ല. അടിസ്ഥാനപരമായ പ്രക്രിയക്കൊന്നും മാറ്റമുണ്ട്. ഇവിടെ അധഭക്ഷണേ പരസ്മിതധാതുവാണ്. പരസ്മിതം വിധിക്കുന്ന എങ്ങനെ? ഏതാണ് ശേഷാകർത്തരി പരസ്മയതം? ശേഷാതെന്ന് പറഞ്ഞ ആത്മനെ നിമിത്തമൊന്നുമില്ലെങ്കിൽ, ആത്മനേത നിമിത്തം ഏതാണ്? കർത്തൃപോലെ പിന്നെ അനുദാത്തങ്ങിതാത്മനൈവതം. പിന്നെ ഈ അതയിലെ അകാരം എന്ത് സ്വരമായിരിക്കും? ഉദാത്തമോ സ്വരിതമോ? അല്ല, ഉദാത്തം. അനുദാത്തവും സ്വരിതവുമായാൽ ആത്മനൈവതം പോകും, ശേഷിക്കുന്നത് ഉദാത്തം. അപ്പൊ ഉദാത്തമാണ് ഇത്തായി ലോപിച്ച് അത്. അത് ശപ്പ് തിപ്പ്, ബാക്കിയൊന്നും വ്യത്യാസമില്ല, പരസ്യഗതമേ ഉള്ളൂ. അത് ശപ്പ് തിപ്പ് പറയുന്നു. അതിപ്രവൃതിഭ്യ ശപഹ ലുക്ക് സ്യാദ്. ധാതുപാഠത്തിൽ ഭൂവാദി ഗുണങ്ങളുണ്ട്. ഭൂവിൽ തുടങ്ങുന്നു, അത് തീർന്നു കഴിയുമ്പോൾ അതിൽ തുടങ്ങുന്ന ഗുണങ്ങളാണ്. ആ ഗണത്തിൽ ആദ്യത്തത് അതാണ്. അതിനെ മുമ്പോട്ട് പോകും, അടുത്തൊരു ഗണം വരുന്നത് വരെയുള്ളതെല്ലാം അദാദിയാണ്. അദാദി ഗണത്തിൽപ്പെട്ട ധാതുവിൽ നിന്നും ശപ്പ് വരും. യേശുസൂത്രപ്രകാരം കർത്തരി ശപ്പ്. കർത്തൃത്വത്തിൽ സർവധാതുവും പരവിരിക്കണം. തിപ്പ് സർവധാതു സൂത്രം, സർവധാതുമാണ്. ശപ്പുണ്ട്, ശപ്പിന് അതിപ്രവൃതിഭ്യാന്ന് വെച്ചാൽ അത് ആദിഭ്യാദി എന്നുള്ള അർത്ഥമാണ്. പ്രവൃതി ആദി, അത് തുടങ്ങിയ ധാതുക്കളിൽ നിന്നും ശപ്പ് വരും. ശപ്പ് വന്നു കഴിഞ്ഞാൽ ഈ സൂത്രം എന്താ വിധിക്കുന്നത്? ശപ്പിന് ലുക്ക് വിധിക്കും. ലുക്ക് വിധിച്ചാൽ എന്താ പ്രയോജനം? അംഗകാര്യങ്ങൾ നടക്കും, അംഗകാര്യങ്ങൾ സംഭവിക്കും, അംഗകാര്യങ്ങൾ ചെയ്യാം. ലുക്ക് വിധിച്ചാൽ എന്താ പറയാ? ചെയ്യാൻ പാടില്ല. നലുമതാംഗ സൂത്രം, നലുമതാംഗ. അപ്പൊ ലുക്ക് വന്നാൽ പിന്നെ അത് തീ, അത് തീന്നിരിക്കുന്നിടത്തെ സൂത്രം വന്നു അത്തി. എളുപ്പമായി വികരണത്തിന് ലുക്ക് വരുന്നതുകൊണ്ട് ഒരുപാട് ലാഭമുണ്ട്. അത് തിപ്പ് ശപ്പ് വന്നു, ഖരിജ ചർപ്പ്, ചപ്പിന് ലുക്ക് വന്നു അത്തി. അത് തസ് ശപ്പങ്ങനെ വരുന്നു, കർത്തരി ശപ്പ് വന്നു. അത് ശപ്പ് തസ്. അടുത്തെന്ത് വരുന്നു? അതിപ്രവൃതിഭ്യ ശപ ശപ്പിന് ലുക്ക് വന്നു. അത് തസ് എന്ത് വരുന്നു? അത്ത. അത് ശി ജി ജോ അന്ത. അത് അന്തി കർത്തരി ശപ്പ്. വന്നു കഴിഞ്ഞാൽ എന്തോരം അതിപ്രവൃത്തിന് അത് അന്തി അതന്തി. അതിനു വേണ്ടിയിട്ടാണ് അന്തി വിധിച്ചത്. അന്തി വിധിച്ചപ്പോ ഭവ അന്തി, അവിടെ അന്തി വിധിച്ചത് എന്ന് പലരും ചോദിച്ചു. അവിടെ ഭവ ഉണ്ട്, അന്തി കുടിച്ചെടുത്തപ്പോരെ ഭവന്തി വരത്തില്ലേ. അന്തി വിധിച്ചിട്ട് ഭവ അന്തി അവിടെ സൂത്രം വരുന്നു. അതിന്റെ ആവശ്യം എന്തോന്നു, ഭവ ഇന്തി മതി. ഭവ ഇന്തിക്ക് പോലെ അന്തി വിധിച്ച എന്തിനാ ഇവിടെ ശപ്പനിലുക്ക് വരുന്നിടത്ത് അന്തി വേണം. അപ്പൊ ഭവ ഭവ അന്തി ഭവന്തി ഇവിടെ അത് അന്തി ഭവയല്ല അത്, അത് അന്തി അതന്തി. ഇവിടെ കരിച വരുമോ? ഉണ്ടെങ്കിലേ അത് വരത്തുള്ളൂ. കരുണ്ടെങ്കിലേ വരത്തുള്ളൂ. അവസാനമായി പദാന്തത്തില് വരും, പദാന്തത്തിൽ വരുമോ? ഇല്ല, അവസാനത്തില്. അത് ശിപ്പ് ശപ്പ് അതിപ്രവൃത്യ ശപഹ. അത് സി എന്ത് വരുന്നു? അത് സിദ്ധ ശപ്പ് അതിപ്രവൃത്യ ശപഹ ലുക്ക് കരിച ചർത്തും അത്ഥ. അത് ശപ്പ് അതിപ്രവൃത്തി ശപ ലുക്ക് ഖരിജ അത്ഥ. അത് മീ ശപ്പ് അതിപ്രവൃത്യ ലുക്ക് അത് മീ അഗ്നി. അത് വസ് ശപ്പ് ലുക്ക് അത് വസ് ഋത്വവിസർഗം. അത് മസ് ഋത്വവിസർഗം ആത്മഹ. ഇവിടെ ഖരിജ വരാത്ത എവിടെയൊക്കെയാണ്? ഖരിജ വരാത്ത എവിടെയൊക്കെയാണ്? പ്രഥമാഭവനം പ്രഥമാഭവനം പ്രഥമാഭവനം ഉത്തമപുരുഷൻ അത് ലട്ട്. ലട്ടിനെന്താദേശം വരും? അതാണ് വരുന്നത്. ടിപ്തസ്തി ടിപ്പിനെന്താദേശം വരുന്നു? സൂത്രം നല്ല വന്നു വരുന്നു. ലിട്ടി അന്യതരസ്യ ലിഡി അന്യതരസ്യ. അതോ ഖസ്രുവാസ്യ ലിഡി ജഖാസ. അത് ധാതുവിന് ഖസ്ര വരും. ഖാസ് വികല്പമായിട്ട് എപ്പോ ലിട്ടിൽ അന്യതരസ്യ ആണ് വാ. അപ്പൊ അതിന് ഖസ് വന്നു. ഋകാരയുക്താണ് ശേഷിക്കുന്ന ഖസ്. ഖസ്സിന് ദത്വം വന്നിട്ട് എന്തോരും ഖസ് ഖസ്. അഭ്യാസത്തില് ഹലാദി ശേഷം വരുന്നു. ഖകാരത്തിന് എന്തോരും കുഹസ്റ്റു ജസ്. ആ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ജഖാസ്. അപ്പോ എല്ലായിടത്തും ലട്ടി അന്യതരസ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സർവത്ര ഖസ്, സർവത്ര ഖസാദേശേ കൃതേ ഖസ് അദസ് ഇത്യത്ര ദ്വിത്വേ അഭ്യാസകാര്യേ അതുസിത്യത്ര സൂത്രം ഗമഘനജനഘനഘസാൻ ലോപഹ കിങ്ത്യാനങ്ങി ഖസ് അവിടെ പറയുന്നുണ്ട്. ഗമഹന ജന ഘന ഖസ്, ഖസിന്റെ ഉപദാലോപം വരും, കിത്ത് വരവിരിക്കും. ഇവിടെ കിത്ത് വരവുണ്ടല്ലോ. ഇപ്പോ ജ ഖസ് എന്നിരിക്കുമ്പോൾ ഉപദാലോപം വരും. നാ ഈ സൂത്രം നേരത്തെ വന്നോളി ദിത്വത്തിന് മുമ്പ്. എന്തുകൊണ്ട് വരുന്നില്ല ദിത്വത്തിന് മുമ്പ്? എന്തുകൊണ്ട് വരുന്നില്ല? നിർവചന അതുകൊണ്ട് ദിത്വം വന്നതിനു ശേഷം ദിത്വാനന്തരം ഉപധാലോപേ ജാഘസ് അതുസ് ആണ് ഉപധാലോപഹ. ഇരിക്കും വരുന്നു ശാസി വസി ഘസീനാം ചെൻഗുഭ്യാം പരസ്യ ഏഷാം സസ്യശ്ശർത്തും ജക്ഷതുജക്ഷു ജഗസിതജക്ഷതുജക്ഷ ജഗാസ് ജഗസ് ജക്ഷിവജക്ഷിമ ആദാതുഹോ അതുഹു. ഇതെല്ലാം വളരെ സിമ്പിൾ. ഈ സൂത്രം എന്താ പറയുന്നത്? എൻ ഗുഭ്യാം പരസി ഏഷാം സസ്യശഹസ്യ ഇൻഗുഭ്യാം പരസ്യ ഇൺ കവർഗം ഇതിന്റെ പരത്തിലിരിക്കുന്ന ഏഷാം സസ് ഏഷാം എന്ന് വെച്ചാൽ ശസ് ശാസ് അനുശിഷ്ടം വസ് നിവാസേ ഖസ് ഖസ് അതിനെ ഒരു ധാതുവുണ്ട്. ഇതിപ്പോ ആദേശം ഇതിന്റെ എല്ലാം സകാരത്തിന് സസ്യഷത്വം സ്യ. ഇവിടത്തെ ഇൻകുഭ്യ എന്ന് പറയുന്ന ഏതാ? അത് കവർഗത്തിൽപ്പെടുന്നതാണ്. അതിന്റെ ഉപദലോപിച്ചു ഇതിസ്ഥിതി കവർഗാത് പരസ്യ സകാരസ്യ അനേന സൂത്രേണ ഷത്വേ കൃതേ ജാഘ് ഇത്യത്ര ഖരിചൈത്യേന പൂർവാഭകാരസ്യ ചർത്വേ കകാരേ കൃതേ ജക്ഷ് അജഹീനം ഹൽപരേണ സംയുജ്യതേ ഇത്യനേന ന്യായേന ജക്ഷ് അതുസ് ജക്ഷ് അതുസ് ജക്ഷതുഃ ഏവം സർവത്ര ഗസ് ിസ്ഥിതിരനഭ്യാസേ ഫലാതിശേഷേ അഭ്യാസകാര്യേ ജാഘാസ്ഥിതിഘനഘസാലോപിങ്ങനങ്ങിത്യന ഘകാര ഉത്തരവർത്തി അകാരസ്യ ലോപേ ചാത്തേ ജാഘസ് ഇത്യത്ര കകാര പരവർത്തി സകാരസ്യ ശാസി വസി ഗസീനാം ജൈത്തിനേന ഷത്വേ ഷകാരാത് പൂർവ കകാരസ്യ ചർത്വേന കകാരേ ജാതേ ജക്ഷ് ഉസ് ജക്ഷുഹു ജകാസ ജക്ഷതുഹു ജക്ഷു. അത്രാദേശപ്രത്യുത്തിനേന ഷത്വം ന ഭവതി കസ്മാത്? അത്ര ഖസ് ഇത്യത്ര സകാരസ്യ ആദേശത്വം നാസ്തി പ്രത്യയത്വമപി. ഖസ് ഇത്യത്ര സകാരസ്യ ആദേശത്വം നാസ്തി പ്രത്യയ ആദേശ പ്രത്യവ്യവസ്ഥ സകാരസ്യ ആദേശത്വം നാസ്തി. ഗസ്സിത്തി സകാര ഗസ്സിത്യത്ര സകാരസ്യ ആദേശത്വം നാസ്തി അത്ര ആദേശത്വം ഭവതി കസ്യ ഗസ്സിത്യസ്യ അതഃ ഷത്വേ കൃതേ ചക്ഷു ചക്ഷു ധനി ഖസ് ഇത്യസ്യ ദ്വിതീയ അഭ്യാസകാര്യേ ജാഘസ് ധ ഇതി സ്ഥിതേ സന്ദേശു അത്ര ധാതുദ്വയം ഖസ് വസതി അധാസ്യ അനിടത്വം ഗസ്ധാതുരവ ഗസ്ഡ് അതിനേതി ധാതു അത്ര ആദസ്വത്തേന കൃത ഖസ്ധാതു ഭവതി ജഗസ് എത്ര എട്ട് ഭവതി നവതി അജന്തോ അകാരവാൻവായ താസ്യനിട്ട് ധലി വേട്ട് ഇത്യനേന വികൽപ്പോ നഭവതി അത്ര വികൽപ്പോ നഭവതി വികൽപ്പനിട്ട് നഭവതി കസ്മാത് അകാരവത്വേ വികൽപ്പേന ഇട്ട് നോതി കിന്തു നിത്യമേവ ഭവതി ഇട്ട് കസ്മാ തീർക്കാറു അത്ര വികൽപ്പേന ഇട്ട് നോതി അകാരവത്വേ കസ്മാത് അല്പം ശ്രദ്ധിച്ചാ പറയാം, ചെറിയ ഒരു ശ്രദ്ധ മതി, ചെറുതായൊന്ന് ശ്രദ്ധിച്ചാ പറയാം. താസ്കിട്ട് നോക്കണം, അത് ഞാൻ നോക്കണം. അത് തന്നെ ഇവിടെ താസില് വരുന്ന അർത്ഥാണ്, ഖസ്സല്ല. ലിട്ടിലാണെന്ന് വരുന്നത് ലിട്ടി അന്യദൃശ്യം ഖസ് വരുന്നു. അപ്പൊ താസിൽ അത് വിധിച്ചിട്ടില്ലല്ലോ. അപ്പൊ താസ്യ അനിട്ടല്ല, അതുകൊണ്ടാണോ പറഞ്ഞത് താസ്യനി ധലിവേറ്റ്. താസിൽ അനിട്ടാണെങ്കിൽ ധല്ലിൽ വേട്ട്, താസിൽ അനിട്ടില്ലെങ്കിൽ ധല്ലിൽ എട്ട് വരും. എങ്ങനെ എങ്ങനെ? ധല്ലിൽ എങ്ങനെ ഇട്ട് വരും? താസിൽ അനിട്ടല്ല, പക്ഷെ ധല്ലിൽ എങ്ങനെ ഇട്ട് വരും? അത് തന്നെ എങ്ങനെ വരും? അതൊക്കെ ആർദ്രതാതു ഖാസ് ഖസ് എന്ന് പറയുന്ന സേട്ടോ അനിട്ടോ പിന്നെ എങ്ങനെ ഇട്ട് വരും? ക്രാദ്യന്യോ രടി സേഡ് ഭവേ പറഞ്ഞിട്ടില്ലേ, ക്രാദി ഒഴിവുള്ള അനിട്ടുകൾക്കെല്ലാം നെട്ടില് സേട്ട് വരുന്നുണ്ട്, ഇട്ട് വരും. അപ്പൊ ജഖസിത നിട്ട് വരും. ജഖസിത ധാതുവിന്റെ ലോട്ടില് ലുട്ടിൽ എന്താ ഖാസിൽ എന്താണ് രൂപം? ഖസ്സാനിട്ടല്ലേ, അവിടെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ആദേശമല്ലേ, അത് ധാതുവിനെ സംബന്ധിച്ച് എന്താണിത്? ആദേശം. ഈ ഇത് അതില് വരുന്നില്ല, പത്താസി അനിട്ടല്ല. അതിനാണല്ലോ ആദേശം വന്നിരിക്കുന്നത്, മുഖ്യമാണല്ലേ. ജഗസിത ലോപം ശാശിവസിഗസീനാജായിത്യനേന സകാരസ്യ ശക്തും ഖരിചൈത്യനേന ഘകാരസ്യ കത്തു ജക്ഷദുഹു ഏവം ജക്ഷ ജഘാസ ജഘസ അത്ര ഉപതലോപഹ ന ഭവതി കസ്മാത് കിത്വാഭാവാത് ജഘാസ ജഘസ ജക്ഷിവ ഉപദാലോപേ കൃതേ പരസ്യ സകാരസ്യ ശക്തേ പൂർവത്ര ഖർജൈത്യനേന കകാരേ കൃതേ ജക്ഷിവ അത്രാപി ക്രാദ്യന്യോ ലിഡി സേത് ഭവേദ് ഇത്യുക്തത്വാ ക്രാദിനിയമേന ഇട്ട് ഭവതി അത്ര ലിട്ടി അന്യദ്രസ്യ ഇത്യുക്തത്വാ വികൽപ്പേന ആദേശ കൃതേ തദഭാവേ അത് ഇത്യസ്യ അത് നല്ല ദിത്യ അത് അത് ഹലാദിശേഷ ആ ആദിത്യ എത്ര കിം ഭവതി അത് ആദേഹേത്തിനേന അകാരസ്യ അത് ഉപധായ ഇതി ഭവതി വാ ബിന്ദു അത്ര വിശേഷമൊന്നും അസ്തി അത് അഭ്യാസസ്യ ദുർഗേ കൃതേ ആ ആദിത്യത്ര ഇത്യത്ര അഗസവർണേ ദീർഘ ആദ ഇവിടെ ആടും കോഴിയും ഒന്നും വരത്തില്ല. ആടും കോഴിയും പട്ടിയും പൂച്ചയൊക്കെ വരുന്ന സ്ഥലങ്ങൾ വേറെ. ഇതെന്തിന്റെ രൂപമാണ് സിദ്ധിക്കുന്നത്? ലിറ്റിലാണോ ആടജാതീനം വരുന്നത്? ആടജാതീനം എവിടെയാ വരുന്നത്? ലുങ് ലങ് രംഗ്ഷു ഇവിടെ ഒന്നും വരില്ല. ഇവിടെ അതിന്റെ പ്രസക്തിയേ ഇല്ല. നമ്മളൊരു ചിന്തിക്കേണ്ട കാര്യമില്ല. സൂത്രത്തിന്റെ വൃത്തി പഠിക്കാത്തോണ്ട് വരുന്ന കുഴപ്പമാണ്. ഇതിങ്ങനെ മുമ്പോട്ട് ചെല്ലുന്ന ഒരു സൂത്രവും വൃത്തിയും പെരുകി പെരുകി പെരുകി വരും. കണ്ണും തള്ളി തള്ളി തള്ളി വരും. എന്നെ കുറ്റം പറയരുത്. പെട്ടെന്ന് പെട്ടെന്ന് ഓർത്ത് പറയേണ്ടി വരും. ഓർത്തിരുന്നേ പറ്റും, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ആദ ആദ് അതുസ് ആദതുഹു ആദുസ് ആദുഹു ആദ് ധല്ലിത്യത്ര കിം ഭവതി അത് ധാതു ദാന്തേഷു അനുടവ അനുധാതവ അനുട്ട് കേ അത്ര ധാതവ അത് അത് അത് ക്ഷുത് കിത് ചിത് കുതു നുത് ദിവിദ് വിദ്യുതി വിനത് വിന്ദ് ചത് സത് സിദ്ധ്യസ്കന്ധ പദ ഷോഡശ വേറെ ആർക്കെങ്കിലും പറയാമോ? ഒറ്റയ്ക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഒരാൾ പറഞ്ഞു. ഒന്നുകൂടെ ചാടിക്കഴിഞ്ഞാൽ തീർന്നു. രണ്ടെണ്ണം കൂടെ പറഞ്ഞാൽ മതി, ജയിച്ചു കയറാം. ഒന്നു പോയി, രണ്ടെണ്ണം എന്ന് പറഞ്ഞപ്പം ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ആ സിദ്ധ്യസ്കന്ധ വേറെ ആരെങ്കിലും ഉണ്ടോ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ? രണ്ടുപേരേ ഉള്ളൂ. മൂന്ന് പേരായി. ഇനിയും ആരെങ്കിലുമൊക്കെ കാണും ശ്രമിച്ചാൽ. ആരെങ്കിലും ഉണ്ടോ? എങ്ങനെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഭയക്കുന്നവരുണ്ടോ? ഭയം കൊണ്ട് പറയാതിരിക്കുകയാണോ? അറിയാം, പക്ഷെ തെറ്റോ എന്നുള്ള ഭയം. ഭയക്കണ്ട, ഇവിടെ വേറെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. സിദ്ധ്യ പേടിച്ചിട്ടാ പഠിച്ചിട്ടുണ്ട് അറിയാം, പക്ഷെ പറഞ്ഞാൽ തെറ്റുമോ എന്നുള്ള ഭയം. അതുകൊണ്ടാണ് പറയാൻ പറ്റും, ഇത്രയേ ഉള്ളൂ. സാവകാശം ഓരോന്നായിട്ട് ഓർത്ത് പറയുക. സ്പീഡെന്ന് പറയേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഒരാളൂടെ പറഞ്ഞു, ഓരോ ദിവസവും ഇനി പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രമിച്ചാൽ എല്ലാവർക്കും പറയാം. ഇത് അരട്ട് ധാതുവാണ്. അപ്പോ ഇവിടെ ധല്ലില് ഇട്ട് വരുമോ? എന്തുകൊണ്ട്? അതുകൊണ്ടാണോ വികല്പാവുന്നു? എന്തുകൊണ്ടാ വികല്പാവുന്നു? അകാരവാൻ അജന്തോ അകാരവാൻ വായ തസ്യനട്ട് ധലി മേട്ട്. അതുകൊണ്ടവിടെ വികല്പമായിട്ട് വരേണ്ടതാണ്, പക്ഷെ ഇവിടെ വരുന്നില്ല. എന്താ കാരണം? ആലോചിച്ച് സമയം കളയേണ്ട, അടുത്ത സൂത്രം നോക്കുക. ഇട് അത്യർത്ഥി വേദീനാം. അത് ഇറ് വേഞ്ഞേബ്യധലോ നിത്യമിട്ട് സ്യ. എട്ട് വികല്പമാക്കാനും എട്ട് നിത്യമാക്കാനും എല്ലാം സൂത്രമാണ്. ഇവിടെ നിത്യം വിധിക്കുകയാണ്. ഇട്ട് സൂത്രം അതി വെറുത്തി വേദീന അത് ധാതു ഋധാതു വ്യഞ്ഞ് ധാതു അത് ഭക്ഷണേ ഋഗത വ്യഞ്ഞ് സംവരണേ മൂന്ന് ധാതുക്കൾ. സംവരണം എന്ന് വെച്ചാൽ റിസർവേഷൻ എന്നല്ല, തെറ്റിദ്ധരിക്കരുത്, മറക്കുക എന്നാണ്. ഏബ്യ ധലോ നിത്യം ഇട്ട് സ്യാന്ന് ധലന് നിത്യം ഇട്ട് വരുന്നു. പ്രശ്നം തീർന്നു, വികല്പമാകേണ്ടതാണ്. അത് ധാതു ഇടത്യർത്ഥിഭേദീനാം ഇട്ട് വിധിച്ചു. പാത ഇട്ട് ധല്ലാദി ചോദിക്കും. ഇവിടെ ഇപ്പോ ആദിധ ഒരു രൂപം കൂടി വന്നാൽ എന്താ പണിക്ക് നഷ്ടം? വികല്പമായാലും എന്തായാലും ആദിത വരുമല്ലോ. ഭാഷയിലെ സൂത്രമാണ് ഭാഷ. പാണിനി കണ്ടിട്ടില്ല. ആദിത്ത ശേഷം സർവം പൂർവദേവ. ഇല്ലാന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ധാതു അതിപ്രവൃതിഭ്യസഭയത്തിനേനലുകൃതേ അദ്മി അദ്വഹ അദ്വഹ ഇത്യേവ ഭവതി കിന്തു ആദിമഹേ ഇത്തി ഭാഗവതേ പ്രയോഗ വർത്തതെ. എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, കവിയുടെ സ്വാതന്ത്ര്യം ഭൂവാദിയിൽപ്പെടുത്തി ആത്മനേയപദമായും പ്രയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചതോ കവികൾ പ്രയോഗിച്ചുകളും അതുകൊണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പാണിനി കണ്ടിട്ടില്ല, പാണിനിയുടെ അനുസരിച്ച് അങ്ങനെ പ്രയോഗം വരാൻ പാടില്ല. ആദിമഹേ അതിമഹേ അതുമഹേ അതിമഹല്ല അതുമഹേ അദാമഹേ അദാമഹേ അങ്ങനെ വരാൻ പാടില്ല. ശപ്പു എന്ന അത് തീർക്കോ ഇനി അദാമഹേ ആത്മനിയോഗത്തിൽ അദാമഹേ അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ വന്നിരിക്കുന്നു, അതൊന്നും പറയാൻ പറ്റില്ല. ആദിധ ആദധു ആദ ആദ ആദിവ ആദിമ അത് കഴിഞ്ഞു. ലുട്ടില് അത് ത എന്ന് വരുന്നു. ഖരിജ ചർത്തു മത്ത അത്താരവ് അത്താര അത്താസി അത്താസ്തഹ അത്താസ്ത അത്താസ്മി അത്താസ്വഹ അത്താസ്മഹ. അടുത്തത് അങ്ങനെ പറയുമെന്നറിയാം, അതുകൊണ്ട് ഞാൻ ചോദിച്ച അങ്ങനെ പറയാൻ പാടില്ല. അത്സ്യതി അതാണ് ഞാൻ ചോദിച്ചത്. അത് സ്യാതി ദകാരത്തിന് വരും ചർത്തം വന്നിട്ട് അത്സ്യതി അസ്യത അസ്യന്തി അസ്യസി അസ്യത അസ്യത അസ്യാമി അസ്യാവഹ അസ്യാമി. ലോട്ടിൽ വരുമ്പോ അത് ശപ്പ് പരത്തിലെന്ത് വരുന്നു തീ. തീക്ക് എന്ത് സംഭവിക്കും? ഏരു അത് ശപ്പ് തു എന്ത് വരുന്നു? അതിപ്രതിശബലക്കു വന്നു. അത് തൂന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ഖരിജ അത്തു. അടുത്ത് സൂത്രം ദൃശ്യം അത്താം. അടുത്ത് അത് അടുത്തെന്ത് വരുന്നു? സൂത്രം സൂത്രം മതി. ലോഡോ ലംഗ്വത് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ദൈവം താന്തം അത്താം കരിച്ച അത്തു അത്താത് അത്താം ആ ദ് ജി എന്ത് വരുന്നു? ജോന്ത പിന്നെ ഏരു അദന്തു. അടുത്താത് സി ശപ്പ് അതിപ്രകൃതി ശപഹ ലുക്ക് സിക്ക് എന്ത് വരും? സിർ ഹബിച്ച അതോ ഹേ ഹേ വരൂ. എന്തുകൊണ്ട്? അതന്തമല്ല. അടുത്ത് വരുന്നു ഹുജ്ജൽഭ്യോ ഹേർധി ഹുജ്ജൽഭ്യോ ഹേർ ഹോർ ജലന്തേഭ്യസ്റ്റ ഹേർധി ഹോർ ജലന്തേഭ്യസ്റ്റ ഹേർധി അദ്ധി അദ്ധി അത്താതു അത്തം അത്ത അദാനി അദാവ അദാമ. ഇവിടെ പറയുന്നു ഹുജ്ജൽഭ്യോ ഹേർധി ഹോ ഹോ ഹു ധാതുവിൽ നിന്നും ജലന്തിവ്യസ്ത ജലന്തധാതുക്കളിൽ നിന്നും ഹീക്കെന്ത് വരും? ധീ വരും. എന്നുവെച്ചാൽ അത് ഹീന്നിരിക്കുന്നു നേരിട്ട് ഹീക്കെന്ത് വന്നു? ധീ വിരിച്ചു. ഹു ജൽവ്യോ ഹേർ ധീ അത് ഹീന്നാണ് ഇരുന്നത്. ഏതിനാണ് ആദേശം വന്നത്? എന്താണ് വന്നത്? പിന്നീട് ചോദിക്കരുത് എന്ത് നടന്നു. അത് ധി അദ്ധി അദ്ധി എന്ന് വരും. തദ്വിദ്ധി പ്രണിപാതേന അവിടെയെല്ലാം ഇങ്ങനെയാ വരുന്നു. ധാരാളം പ്രയോഗിക്കുന്നതാണ് അദ്ധി. ശാധിമാം ത്വാം പ്രപന്നം ജഹി അതിന് വരും. ബാക്കിയെല്ലാം പൂർവത്ത് അത്താത് അത് താതങ്ങളൊന്നും അത്താത് അത്തം അത് തം അത്തം അത് ത അത്ത അത് നീ എന്ത് വരുന്നു? ആടുത്ത മത്സ്യ പിച്ച മേർണി അദാനി അദാവ അദാമ വിശേഷിച്ചൊന്നുമില്ല. അടുത്ത ലങ് വരുന്നു, അത് ശപ്പ് തിപ്പ് ആടജാതീനമെന്ന് ഏത് സൂത്രം വരും? ആട ശപ്പിനെന്തായാലും ലുക്ക് വരും, അതിപ്രവൃത്തിഭ്യ ശപ്പ ആത് തീരശികാർ ലഭിച്ച് ആത് ആത് തീർന്നിരിക്കും വരുന്നു. അത് സർവേഷാം അത് പരസ്യ അവൃക്തസർവധാതുകസ്യാത്മാദ്യാദ്യാദാമധ്യോദ്യാദ്യസ്യാസുഹു. ഈ സൂത്രം എന്താ പറയുന്നത്? അത് സർവേഷാം അധ പരസ്യ അവൃക്തസർവധാതുകസ്യ അട്ട് സ്യാത്, അതിന്റെ പരത്തിലിരിക്കുന്ന അപൃക്തമായ സർവധാതുകത്തിന് അട്ട് വരുന്നു. സർവമതേന സർവേഷാം പറയണം, അല്ല അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു. അത് പൂർവ്വത്തിൽ നിന്ന് വികല്പം വരും അതിനെ തടയാൻ വേണ്ടി. അതിന്റെ പരത്തിലിരിക്കുന്ന അപൃക്തമായ സർവധാതുകളുടെ ഏതാണ്? ഇത് അപൃക്തമായത് സൂത്രപ്രകാരം അപൃക്തേക സർവധാതുമായത് സൂത്രപ്രകാരം അതിന് അട്ടുവരും. അട്ട് വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു ആദ്യം തൊട്ട ഇത് ആദ്യം വരുന്നു. അപ്പൊ അത് തീർന്നിരുന്നത് എന്തായി? അത് ആത്ത് ആ നേരത്തെ തന്നെ വന്നു ആദത്ത് ആദ് അത്ത് ആദത്ത് ആദ് ഷപ്പ് പരത്തിൽ എന്ത് വരുന്നു? ഇനി താം സൂത്രം ബന്ധം ആദ് ഷപ്പ് താം ഷപ്പിന്റെ ലുക്ക് ആദ് അധ സർവേഷ ഖരിജ ആത്താം അധ സർവേഷം വരുന്നില്ല. എന്തുകൊണ്ട്? അപൃക്തഹല് വരത്തില്ല. ആദദാത്താം ആദ് ശപ്പ് പരത്തിൽ എന്ത് വരുന്നു? ജ്വന്ത പിന്നെ ജ്വന്ത വരുന്നില്ലേ? സംയോഗാന്ത ജ്വന്ത വരത്തില്ലേ? വരും. വന്നുകഴിഞ്ഞാ ഇതച്ച പോകുന്നു, പിന്നെ പിന്നെ എന്താ ശേഷിക്കുന്നത്? ആദ് അൻ ആദൻ ആദദാത്താം ആദൻ അത് ശപ്പ് സിപ്പ് ആട ആടജാതീന ആടജാതീന ആടശ്ച ആദ് ശപ്പ് തിപ്പ് അതിപ്രതിഭ്യ കുലുക്ക് പോയി ആദ് സിപ്പ് ചെയ്ത ചെകാർ ലഭിച്ച് ആദ് സീന്നിരിക്കുമ്പോൾ എന്ത് വരുന്നു? അത് സർവേഷാം അവൃക്തം എന്നുണ്ട്. അട്ട് വന്നു ആദ് ആ സീന്നിരിക്കുന്നിടത്ത് എന്ത് വരും? ഋത്വവിസർഗം ആദ ആദ് ആ സി ഇകാരം ലഭിച്ചെങ്ങനെ? പിന്നെ സു ആണ്, അതിന്റെ മുമ്പിൽ ആ വന്നു അത് സർവേഷാം. അപ്പൊ സകാരം അന്ത്യത്തിൽ വന്നുകൊണ്ട് എന്തുവരും? ആദദാത്താം ആദൻ ആദ അടുത്ത് ആദത്ത കരിജാത്തം ആദത്ത ആത്തം ആദ് പരത്തിൽ എന്തിരിക്കുന്നു? അമ്മ തായ ഉത്തമക്ഷേകത്തില് മിപ്പിനെന്ത് വരുന്നു? അമ്മ ആദ് അം ആദം അത് സർവേഷം വരുമോ? എന്തുകൊണ്ട് ആദം ആദ് വസ് എന്നിവിടുത്തെ സൂത്രം വരുന്നു നിത്യംഗിത, പിന്നെ ഇട്ടുവരൂ. ഇവിടെ ഇട്ടുവരൂ എന്ന് പറഞ്ഞാൽ അതൊരു വട്ട് തന്നെയാണ്, ഒരു സംശയം. അത് വന്നിരിക്കുന്നിടത്ത് ഇട്ടുവരൂ, എന്തുകൊണ്ട് വരത്തില്ല? അതാതുകമേ അല്ല, പിന്നെ എങ്ങനെ ഇവിടെ ഇട്ടുവരുന്നു? എങ്ങനെ രൂപങ്ങൾ? എല്ലാരും പഠിച്ചു കഴിഞ്ഞല്ലോ. വിധിലിംഗ് അത്, തിപ്പ്, ശപ്പ്, ശപ്പിന് ലുക്ക്, തിപ്പിലെ വികാരത്തിന് എന്ത് വരുന്നു? പിന്നെ ശേഷിക്കുന്ന എന്താണ്? ആ അത് പരിശോധിച്ച, അത് യാസത്ത് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? സ്കോസംയോഗാദ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? ഏത് സൂത്രം വരുമെന്നാ ചോദിച്ചു. എവിടുന്ന യാത്ത് എന്നിടത്ത് ലോകോ വേറെ വലിയ വരുമോ? അത്തോ ഏയ വരുമോ? എന്തുകൊണ്ട് ഖരിച്ച വരൂ? അദ്യാത് ഇവിടെ അതോ ഏയ വരുന്നില്ല, ശപ്പില്ലാത്തോണ്ട് അതെന്തല്ല. കൈ ആസിട്ടോടെ ഇരിക്കും. അദ്യാത് അദ്യാസ്ഥാം, അവിടെ സകാരം ലോപിക്കുന്നില്ല. അദ്യാസ്ഥാം അത് യാസ് തടുത്തിരുന്നിരിക്കുന്നു. അല്ല, ഇവിടെ വേറെ സൂത്രം വരില്ലേ? അദ്യാത് ലിംഗ സ്ഥലോപോ അനന്തസ്യ, സകാരം ലോപിച്ചു പോകത്തില്ലേ? അപ്പൊ എന്തോരും അദ്യാത് അദ്യാതാം, അങ്ങനെയല്ലേ വരത്തുള്ളൂ? അധ്യാസ്ഥാം എന്ന് വരുമോ? പിന്നെ ഞാൻ പറയുമ്പോ എല്ലാരും തലവരിക്ക് സമ്മതിച്ചതോ? സമ്മതിച്ചില്ല. ശരി, നമ്മൾ പുസ്തകം നോക്കിയിരിക്കുന്നോണ്ട് സമ്മതിക്കത്തില്ല. അധ്യാത അധ്യാതാം അധ്യാസ് ഉസ്. ഇവിടെ എന്താ പറയുക? ലിംഗസ്വരൂപ ആനന്ദ്യസ്യ വന്ന് സകാരം ലോപിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ വരുന്നത്? എന്താ ആ സൂത്രപ്രകാരം വരുന്നത്? പരരൂപം വരും. അദ്യാദ്യാതാം അദ്യുഹു, ആകാരത്തിന് മുമ്പ് വരും. അദ്യാസുഹു എന്ന് വരത്തില്ല, അദ്യാഊ വരത്തില്ല, പിന്നെ അദ്യുഹു. നിങ്ങളുടെ പുസ്തകത്തിൽ ശരി തന്നെ. ലോപിച്ച് സായുടെ പരിധി സായിരുന്നു, അതും പോയി. ഇവിടെ എല്ലായിടത്തും ലിംഗസ്വലോപം അനന്തസ്യ പ്രകാരമാണ് സകാരം ലോപിക്കുന്നത്. സ്കോ സംയോഗ ദുരന്തേജ എന്ന് നേരത്തെ പറഞ്ഞു, ഞാൻ അത് പിൻവലിച്ചിരിക്കുന്നു, നിരുപാധിക്കുന്നു. എല്ലായിടത്തും എങ്ങനെയാണ് ലോകം വരുന്നത്? സകാരം പോയി. അദ്യാത്ത യാസിട്ട് വന്ന് സകാരം പോകുന്നു. അദ്യാത്ത അമ്മിരിക്കുന്നിടത്ത് എന്തോരും അദ്യാ എന്നാണ് വരുന്നത്? അദ്യാ എന്നാണ് വരുന്നത്? അദ്യാം, അങ്ങനെ തന്നെ അദ്യാബ എല്ലായിടത്തും സകാരം ലഭിച്ചു. വരുമ്പോ അങ്ങനെ ആയിരിക്കും. അദ്യാത് അദ്യാതാം അദ്യുഹു അദ്യാഹ അദ്യാതം അദ്യാ ഇത് പരസ്യയോഗത്തിൽ. ആത്മനിയോഗത്തിലാണെങ്കിലോ അല്ലല്ലോ പോയി. ആശാനും അടവ് പിണയും, അടവ് തെറ്റും എന്നാണ് അദ്യാ. അടുത്തങ്ങനെ വരുന്നു അദ്യാ ആശീർണിങ്. എന്റെ മനസ്സിൽ അതായിരുന്നു, നാക്ക് മാറിപ്പോയതാ. അടവ് പിണങ്ങും, തെറ്റുവന്നു. അദ്യാതിന്റെ ഇനി ആശീർലിംഗാണ്. അപ്പോ അത് അവിടെ യാസ് വരുമോ? ലിംഗിന് വന്നുകൊണ്ട് അവിടെയും വരും. സൂത്രം ഏതാണ്? അപ്പൊ അത് യാസ് തീ ഇത് ശികാർ ലഭിച്ചു. അത് യാസ്ത് എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. സ്കോ സംയോഗം ഇവിടെയാണ് വരേണ്ടത്. സ്കോ സംയോഗം അദ്യാത്. അപ്പോ വിധിലെങ്കിലും ആശീർലെങ്കിലും വ്യത്യാസമില്ല, അദ്യാത് തന്നെ. പക്ഷെ പ്രക്രിയ രണ്ട്. വിധിലെങ്കിലും ഏത് വന്നു? ഇവിടെ എന്ത് വരുന്നു? ആ വ്യത്യാസം അദ്യാത്. പക്ഷെ അടുത്ത് വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? അത് യാസ് താം അദ്യാസ്ഥാം സകാരം ലഭിക്കുന്നില്ല. ഉണ്ടോ? അദ്യാത് അദ്യാസ്ഥാം അദ്യാ സുഹു അദ്യാഹ. അവിടെയും സകാരം ലോപിക്കും, പക്ഷെ അന്തിമ സകാരത്തിന്റെ അടുത്ത് വിസർഗം വന്നിട്ട് അദ്യാഹ. അവിടെ എങ്ങനെ സകാരം ലോപിക്കുന്നത്? അദ്യാസ്ഥം അദ്യാസ്ഥ അദ്യാസം അദ്യാസ അദ്യാസ. അടുത്തെന്ത് വരുന്നു? അത് ധാതു ലുങ് വരുമ്പോ അടുത്ത സൂത്രം വരുന്നു. ലുങ് സനോർ ഖസ് അതോ ഖസ് സ്യാദ് ലുങ്ങി സനിച്ച. അത് ധാതുവിന് ഖസ് വരുന്നു ലുങ്ങിലും സൻ വരുമ്പോ. ജിഗത് സതി എന്നൊരു വസതി, അതിനെ നമ്മൾ പഠിക്കും. സന്നന്ദരൂപം ഖസ്സിൽ വരുന്നു. ഇവിടെ ലുങ്ങിന് ഖസ് വരുന്നു. ലുങ്ങിന് ഖസ് വന്നു കഴിഞ്ഞാൽ ഖസ് പരത്തിൽ എന്തിരിക്കുന്നു? തീ. അപ്പൊ ഏത് സൂത്രം വരുന്നു? ഉഷാദിദ്വിദാദി ഋതഹ പരിശുദ്ധേഷു ചിളിക്ക് അങ്ങ് വരുന്നു. എന്തുകൊണ്ട്? ഋതത്ത്. അതിനാണ് ഖസ്ലിൽ വച്ചത്. ഖസ് വന്നതിന് ശേഷം എന്തോരും ലുങ് ലങ് ലുങ്ഷു അടുത്ത് ആദ്യം കയറി ആട് വരത്തില്ല. ഖസ് വന്നതിന് ശേഷം എന്ത് വരത്തുള്ളൂ? ലുങ് ലങ് ലുഷു അട് ആ ഖസ് ആ തീ ദശകാലം വയ്ക്കുമ്പോ അഖസത്. എല്ലായിടത്തും ആ ഖസ് എന്ന് വരും. അഖസത് അങ്ങ് ആ ഖസ് അങ്ങും വരും. അപ്പൊ അഖസ എന്ന് വരും. അഖസത്താം അഖസ ചുവന്ത ദശകാല സമയം അഖസൻ അഗസത് അഗസതാം അഗസഹ അഗസതം അഗസത അഗസം അഗസാവ അഗസാം. ഇവിടെ അങ്ങ് വരുന്നോണ്ടാണ് അഗസാവ ദീർഘം വരുന്നു. സൂത്രം അഗസാവ അഗസാമ. അടുത്ത് ഏതാണ്? അത്. ഇവിടെ അങ്ങ് വിധിച്ചു അഗസത് എന്ന് വിധിച്ചു. ഇത് വിച്ചിരിക്കുന്ന നിത്യമാണോ വികല്പമാണോ? അതുകൊണ്ട് പിന്നെ വികല്പമായിട്ട് അതിന്റെ രൂപം വരത്തില്ല. ഒറ്റ രൂപയേ ഉള്ളൂ. അടുത്തെന്ത് വരുന്നു? അത് സ്യ തീ ആടജാതീന ആടച്ച ആസ്യ തീ ദക്ഷകാരം ലഭിച്ചു കഴിഞ്ഞാൽ ആസ്യതാം ആസ്യൻ ആസ്യഹ ആസ്യതം ആസ്യതം ആസ്യം ആസ്യാവ ആസ്യം.